എവിടുന്നാണ് ഇങ്ങോട്ട് തിരിഞ്ഞത്? എവിടെ നിന്നാണ് തിരിഞ്ഞത്? അവിടെ നിന്നാണ് മായാദർശനത്തിൽ എങ്ങനെ വന്നു? ദേഹരോഗത്തിൽ എങ്ങനെ വന്നു? മായാദർശനത്തിൽ വന്നു, അധ്യാരോഗത്തിൽ വന്നു, അവിടെ എങ്ങനെ വന്നു? എവിടെ നിന്നാ വന്നത്? മുമ്പ് ഇങ്ങോട്ട് എവിടെ നിന്നാ വന്നതെന്ന് അറിയണ്ടേ? നിങ്ങൾ എവിടെ നിന്നാ ഇവിടെ വന്നിരിക്കുന്നേ ഇപ്പൊ? അവര് ബോധം വേണോ? ഇപ്പോഴും കോട്ടയത്ത് നിന്നാണോ, കോഴിക്കോട്ട് നിന്നാണോ, എവിടെ നിന്നൊക്കെയോ വന്നതെന്നുള്ള ബോധം വേണം. അതുപോലെ ഇത് എവിടെ നിന്നാ നമ്മളിവിടെ വരെ എത്തിയത്? ധ്യാന ദർശനത്തിൽ വന്നു, അതെവിടെ നിന്നാ വന്നു? ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോ ബുദ്ധി ന ചിത്തം ബഹു പ്രാണാഹങ്കൃതയോ അന്യതപി അസത് അവിദ്യ കൽപ്പിതം സ്വപ്നി സർവം ദൃശ്യതയാ ജഡം ജഗതീതം തത്വപരം നാന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാ. ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഉണ്ടോ? പക്ഷെ പോയിട്ടൊന്ന് രണ്ട് കൊല്ലമായി, രണ്ടു വർഷമെങ്കിലും ആവും അല്ലേ? മറന്നുപോയി. അങ്ങനെ മറന്നാൻ പറ്റില്ല. അതായത് ഒരാശയം പറയുമ്പോൾ ആ ആശയം ഏതെല്ലാം കൃതികളിലായിട്ട് ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്, എവിടെ എവിടെയെല്ലാം അതിനെ ബന്ധപ്പെടുത്താം, അപ്പോൾ നമുക്ക് ആശയം വ്യക്തമാവും. നിങ്ങൾ ഒരു ഒരു കൃതി എടുത്തു വെച്ച് ക്രമമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ പദ്യത്തിൻ്റെ അർത്ഥം വ്യക്തമാവും. ഒരു പദ്യം എന്താണോ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ പദ്യത്തിൻ്റെ അർത്ഥം ഇത് ആ പദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കൂടുതലായി വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ പേരോടൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വിഷയത്തെ കേന്ദ്രീകരിച്ച് വിഷയത്തെ കൂടുതൽ വിശദമാകണമെന്ന് മൊത്തം കൃതികളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ വിഷയത്തെക്കുറിച്ചൊരു ശരിയായ ധാരണ നമുക്കുണ്ടായതിനു ശേഷം നിങ്ങളൊരു ഏതെങ്കിലും ഒരു കൃതി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ഒരാൾ എഴുതിയാണ്, എല്ലാ ആശയങ്ങളും ഒരാളുടെ മനസ്സിലുണ്ട്. ഒരു പദ്യത്തിൽ ഒരാശയം പറയുമ്പോൾ ആശയം ഒരു പദ്യത്തിൽ പൂർണ്ണമായി അത് വെളിപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. കാരണം നാല് വരിയാണ് ഭാഷയുടെ പരിമിതിയൊന്നും. ഭാഷയുടെ പരിമിതിയുണ്ട്. അപ്പൊ അതങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായി വ്യക്തമാക്കാൻ പറ്റില്ല. അപ്പൊ അത് വേറെ അടുത്തായിരിക്കും ബാക്കി പറയുന്നു. അങ്ങനെയെല്ലാം കിടക്കുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയം വ്യക്തമാക്കും. എന്നിട്ട് നിങ്ങൾ ഒരു കൃതി എടുത്ത് വായിക്കുമ്പം ഓരോ പദ്യങ്ങളും വ്യക്തമാകുന്നു. പിന്നെ ആ പദ്യവും അടുത്ത പദ്യവും തമ്മിൽ എന്താ ബന്ധമുള്ളത് അത് അവിടെ ഇപ്പം നമുക്ക് മനസ്സിലാവും. രണ്ട് പദ്യങ്ങളുടെ അർത്ഥം മനസ്സിലായാലേ രണ്ട് പദ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാകത്തുള്ളൂ, സംഗതി എന്ന് പറയുന്നതാണ്. സംഗതി കൂടിയിട്ട് ആദ്യം ഈ പറയുന്ന ഈ കൃതികൾക്കകത്ത് പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ശരിയായൊരു ധാരണ വേണം. ആ ധാരണ നമ്മുടെ ഉള്ളിൽ വെച്ചും കൊണ്ട് അത് ഒരു പദ്യത്തിൽ നിന്ന് കിട്ടത്തില്ല. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ പദ്യങ്ങളായിട്ട് നോക്കുമ്പോൾ പിന്നെ ആ പദ്യത്തിൻ്റെ അർത്ഥവും മനസ്സിലാവും, പരസ്പര ബന്ധവും മനസ്സിലാവും. ഇപ്പൊ ഈ സബ്ജക്റ്റ്, ഈ വിഷയം, പ്രത്യേക കൃതികളിൽ പറയുന്ന വിഷയം, ആ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. ഒരു ബന്ധമില്ലാത്ത ഒരാളിനോട് നമ്മളൊരു പദ്യം എടുത്തിട്ട് ഇതിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞാൽ അത് ആ വിഷയവുമായിട്ട് ബന്ധമില്ലെങ്കിൽ തെറ്റിക്കും. മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ കവി പാടി കവിത പറയുന്ന ഒരു കവിയുടെ ഒരു കാസറ്റ്, പഴയകാലത്ത് കാസറ്റ് ഉണ്ടായിരുന്നു, ജനനി നവരത്നമഞ്ജരിയുടെ കാസറ്റ് ഇറക്കി, അത് ചൊല്ലിയിരിക്കുന്ന അടുത്ത് തന്നെ തെറ്റ്, ശരിക്ക് ചൊല്ലാൻ തന്നെ അറിയത്തില്ല. ശരിക്കത് ചൊല്ലുന്നതിന് തന്നെ തെറ്റാണെന്നുകൊണ്ട് പദങ്ങളുടെ അർത്ഥം ആശയം അറിയത്തില്ല. അല്ലെങ്കിൽ ആശയം അറിയാമെന്നുള്ള ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അതിനെ മനസ്സിലാക്കിയതിന് ശേഷം അതൊരാളെ പാട്ടുകാരനെ പഠിപ്പിക്കാൻ പറ്റിയില്ല. ഇത് കവിയാണ്, വലിയ കവിയാണ്, പേരെടുത്ത കവിയാണ്. ആരുടെയാണത്? അതെ തന്നെ, അത് തന്നെ. ഞാൻ അത് ശ്രദ്ധിച്ചതാണ്. അപ്പോ പുള്ളി എന്താ പ്രൊഫസറുമായിട്ടല്ലായിരുന്നോ അല്ലേ? ആര്? ഇപ്പോഴും ഉണ്ടോ കാര്യം? പ്രൊഫസറാണോ? ആണോ? എന്നെ പിടിയില്ലേ ഇവരെ കുറിച്ചൊന്നും? ആണോ? ഓ, ഇങ്ങനെയുള്ളവരാണ് അവിടെ പരിഷത്തിന് പഠിപ്പിക്കുന്നത്, വായിക്കാൻ അറിയാത്തവര്. ഇവിടെ അത് മതി. അപ്പോ എന്താണ്, ആശയമില്ല? ആശയമില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ആശയത്തിന് പ്രാധാന്യം കൊള്ളണം. ആ ആശയം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പദ്യത്തിൽ ഒതുങ്ങുന്ന ഒരു പദ്യത്തിലോ ഒരു സമ്പ്രദായത്തിലോ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിലോ ഒതുങ്ങുന്നതല്ല. ഗുരു എന്ന് വെച്ചാൽ വളരെ എന്താണോ അഗാധമായി കാര്യങ്ങളെ മനസ്സിലാക്കി അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഗുരു. നമുക്കങ്ങോട്ട് എന്താണോ ആഴ്ന്നിറങ്ങുക എന്ന് പറയുന്ന വലിയ പ്രയാസം, അത്രയും ആഴമുള്ള ചിന്തയാണ്, ആഴവും പരപ്പുമുള്ള ചിന്തയാണ്. അത് ഇങ്ങനെ പ്രൊഫസറാണ് ആണെങ്കിൽ പ്രൊഫസർ, എനിക്കിത് വ്യക്തമായി അറിയത്തില്ല, പക്ഷെ ചൊല്ലിയത് തെറ്റായിരുന്നു, ആശയം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ മൊത്തം ഒരു ആശയം മനസ്സിലാക്കിയതിന് ശേഷം മൊത്തം കൃതികളുടെ നിങ്ങൾ ക്രമമായിട്ട് വായിക്കുക, പിന്നെ സംഗതികൾ പരസ്പരം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. കാരണം ഞാനിപ്പോൾ ഈ പല ആത്മോപദേശത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളും നോക്കിയിട്ടുണ്ട്, മുമ്പേ നോക്കിയിട്ടുണ്ട് ഇത്ര വർഷമായിട്ട്. അപ്പോ ഇവര് ഈ പദ്യവും അടുത്ത പദ്യവുമായിട്ടുള്ള ബന്ധം ഇതാണെന്നൊക്കെ എഴുതി വയ്ക്കും, പക്ഷെ പദ്യത്തിന്റെ അർത്ഥം എഴുതി വയ്ക്കുന്നത് തെറ്റാണ്, തെറ്റായ അർത്ഥം എഴുതി വയ്ക്കും. കാരണം രണ്ട് പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്ന്, ആശയവുമായിട്ട് ഉള്ള പരിചയം, ആ പരിചയക്കുറവ്. അതിന് വേദാന്തം പഠിച്ചാൽ മാത്രം പോരാ, അതുകൊണ്ട് മാത്രം കാര്യം നടക്കും. ഗുരുവിൻ്റെ മൊത്തത്തിലുള്ള ഗുരുവിൻ്റെ ചിന്തയുമായിട്ടൊരു പരിചയം വേണം എന്ന് വിചാരിച്ച് നമ്മൾ പൂർണ്ണമായി എല്ലാം മനസ്സിലാക്കും എന്നുള്ള അർത്ഥത്തിലല്ല, അതിന് ഒന്ന് മുന്നേറുന്നതിനാണ്, പരിശ്രമിക്കുന്നതിന്, പരിശ്രമിച്ച് മുന്നേറുന്നതിന്. ആ വേദാന്ത പരിചയം പോരാ, അത് മാത്രം പോരാ. പിന്നെ ഇനി ഭാഷാ പരിചയമാണെങ്കിലോ അത് മാത്രവും പോരാ, അതിൽ കുറവ് വന്നാലും പ്രശ്നം. ഗുരുവിൻ്റെ ഭാഷാശൈലി, തിരുവനന്തപുര ശൈലി, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ശൈലി അതറിയണം കൃത്യമായിട്ട്. അതാണ് ഗുരുവിൻ്റെ ഭാഷ. മലയാളം, സംസ്കൃതമല്ല, മലയാള ശൈലി അതാണ്. ഒരുപാട് പദങ്ങൾ ഇങ്ങനെ വരും, തമിഴ് സ്വാധീനമുള്ള പദങ്ങൾ. കാര്യത്തിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഞാനും ആ നാട്ടുകാരനായതുകൊണ്ട് പെട്ടെന്ന് ഭാഷാപരമായിട്ട് കുറേ അടുത്ത് നീക്കാൻ പറ്റും. പക്ഷേ അതുപോരല്ലോ, പിന്നെയും കിടക്കുന്നു വിഷയവൈഫല്യം എന്ന് പറയും. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കുറേ ഇതിലൊന്ന് പരിശ്രമിക്കാൻ പറ്റും. ആരുടെയും വ്യാഖ്യാനം പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല, ആർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകണമല്ലോ. അതുകൊണ്ട് ഈ വ്യാഖ്യാതാക്കളിലൊക്കെ വരുന്ന പ്രശ്നം ഇതാണോ? ഇപ്പോൾ കുറച്ച് വേദാന്തമൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും കണ്ടൊരാൾ ഗുരുവിൻ്റെ അടുത്ത് ആത്മോദ്ദേശകം വ്യാഖ്യാനിക്കട്ടോ എന്ന് ചോദിച്ചാൽ ഗുരു ചോദിച്ചു എന്താ കുറച്ച് വേദാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കുറച്ച് വേദാന്തം പഠിച്ചിട്ട് ഇതൊന്ന് വ്യാഖ്യാനിക്കലാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കുറച്ച് കൂടുതൽ പഠിച്ചാലോ എന്നാലും പറ്റത്തില്ല. ഗുരുവിൻ്റെ ഒരു ശൈലി ഉണ്ടെന്ന് മനസ്സിലാവും, അത് പഠിക്കാതെയും പറ്റത്തില്ല. അതും വേണം. ഒരു അതായത് ഗുരു ഇപ്പോ ചെറിയ ഒരു ഗ്രന്ഥപരിചയം കൊണ്ട് ഗുരുവിന് കിട്ടിയ അറിവ് നമുക്ക് വളരെ വിപുലമായൊരു ഗ്രന്ഥപരിചയം കൊണ്ട് കിട്ടണമെന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം അത് വളരെ ആഴത്തിലുള്ള ചിന്തയാണ്, ആഴത്തിലുള്ള മനനമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആഴത്തി മനനം ചെയ്യുന്നതിനുള്ള ശേഷി ഉണ്ടാവും. അത് നിരന്തരം നടക്കേണ്ട ഒരു പ്രക്രിയയാണ് ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മൾ ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ പദ്യങ്ങളെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നത്. ആശയം വ്യക്തമാവട്ടെ, പിന്നെ ഓരോ പദ്യങ്ങളെ തുടർച്ചയായിട്ട് അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാം. ഈ പഠനം എന്ന് പറയുന്നതിൽ സ്വയം ചെയ്യേണ്ട കാര്യം ഒരുപാടുണ്ട്. മനനം എന്ന് പറയുന്നത് അങ്ങനെ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. പഠനത്തിൽ നമ്മൾ വേറൊരാളെ ആശ്രയിക്കും പഠിക്കാൻ വേണ്ടി, പക്ഷെ മനനം സ്വയം ചെയ്യണം. അപ്പോൾ ബാക്കി വരുന്നത് ഇത് തീരുന്ന ഒരു പ്രശ്നമല്ല. പൊതുവെ എല്ലാവരും ധരിച്ചിരിക്കുന്നു ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചു, പഠിപ്പ് തീർന്നു. ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ച് പഠിപ്പ് തീർന്നു, പിന്നെ പഠിക്കണം, പിന്നെ ഇത് ഒന്നും, പിന്നെ തലയ്ക്കകത്ത് മുഴുവൻ എന്താണോ ഭരണം മറിച്ചെടുന്നത് പിടിച്ചെടുക്കുന്നത് ഇതാണ് അതിനെ തന്നെ. അതൊരിക്കലും ഞാൻ ഒരു സന്ദർഭത്തിൽ, ഞാൻ കുറച്ച് കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ, എത്ര 10-20 വർഷം, 10-20 വർഷം ഇല്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാലയളവിലൊന്നും ഞാനത് എനിക്ക് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വളരെ അപൂർവമായി മാത്രമേ ആരെങ്കിലും വന്ന എന്നോട് സംശയം ചോദിക്കുമ്പോൾ മാത്രമേ ഞാനത് നോക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനതങ്ങനെ, കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേറെയാണ്. പിന്നെ ആശ്രമത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും, അപ്പോൾ എനിക്കിതെല്ലാം കൂടെ നോക്കാനുള്ള ശേഷി എനിക്കില്ല. അപ്പോൾ ഞാൻ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെയാണ് അപ്പോൾ റെഫർ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഗുരുദേവ കൃതികളൊക്കെ പറയണമെങ്കിൽ ഇവിടെ തന്നെ വരണം, വേറെ എവിടെ പോയാൽ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു യാത്രയിൽ വെച്ച് ഇവിടുത്തെ 2-3 സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ടു. ആരെന്നൊന്നും പറയുന്നില്ല, പറഞ്ഞ അവരൊക്കെ എൻ്റെ ശത്രുക്കളാവും. അപ്പൊ ഞാൻ വിചാരിച്ചന്ന് ശിവരാത്രി ദിവസം ശരി ഒരു കാര്യം ഞാൻ നമുക്ക് ശിവശതകത്തെക്കുറിച്ച് ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചാൽ ശരി എന്ന് നോക്കി ശിവശതകത്തെ കുറിച്ച് ആരുടെയിലും പുസ്തകമില്ല. ഞാൻ ഇവിടുന്ന് പോയൊരു 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ശിവശതകത്തിൽ ഓരോ ശ്ലോകമാണ് ഞാൻ പറഞ്ഞു, അടുത്ത് പറയാൻ പറഞ്ഞു, ഇവരാരും കേട്ടിട്ട് പോലുമില്ല. ശിവശതകം കേട്ടിട്ട് ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചവരാണ്, അതും കഷ്ടമാണ്. ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചവർക്ക് ശിവശതകം അവർക്ക് ഒരു പദ്യം പോലും നേരെ ചൊല്ലാൻ അറിയത്തില്ല. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന എന്താണ്, ബ്രഹ്മവിദ്യാലയത്തെ കുറിച്ചല്ലോ അത് ശിവശതമാണെന്ന് എന്റെയിൽ നിന്ന് തന്നെ മുഴുവൻ പഠിച്ചവരാണ്. മനസ്സിലായോ? എങ്ങനെ മറന്നുപോയെന്ന് വെച്ചാ പഠിച്ചു കളഞ്ഞു, പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. ഇത് പിന്നും എടുത്ത് വായിച്ചു നോക്കുകയോ ചിന്തിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ എന്നും വായിക്കും, നിങ്ങളത് ഒരു പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നാട്ടിൽ ഇത്രയും ജനങ്ങൾ കിടക്കുന്നു, ആരെങ്കിലും പോയി ഇരുന്നത് പഠിപ്പിക്കുക. ഞങ്ങളൊരു 2-3 മണിക്കൂർ ശിവശതകത്തെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്യും രാത്രി. എനിക്ക് തോന്നുന്നില്ല ഒരു പദ്യം ഇങ്ങനെ മുഴുവൻ ഇവര് നേരെ ചൊല്ലിയിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ പറയും നിങ്ങളിത് പഠിപ്പിക്കും. മുഴുവൻ വേണ്ട, ഏതെങ്കിലും 1-2 ശ്ലോകങ്ങളൊക്കെ എടുത്തെങ്കിലും നിങ്ങൾ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി, അപ്പൊ അത് ഉറച്ചിരിക്കും. അപ്പൊ ഇത് അങ്ങ് വിട്ട് കളഞ്ഞ പോയി, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളിതിനെക്കുറിച്ച് ഒരു തവണ ഇങ്ങനെ മനസ്സിരുത്തി ചിന്തിച്ച പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ലാന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് മനസ്സിരുത്തി ചിന്തിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ പഠിപ്പിക്കുന്നു, ചിന്തിച്ചാൽ നിങ്ങൾ മറക്കത്തില്ല. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോകും, അതവിടെ നിൽക്കത്തില്ല. അപ്പൊ പറയുമ്പോ എനിക്ക് ചിന്തിക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്കത് മറക്കാൻ പറ്റത്തില്ല. കേൾക്കുമ്പോ നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി, ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മറക്കാൻ എളുപ്പമാണ്. പിന്നെ വ്യവഹാരത്തിലേക്ക് എടുത്ത് ചാടുക, നിരന്തരം പൊളിറ്റിക്സ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വരുമ്പം പിന്നെ ഇതോടെ ഇരിക്കുക. അപ്പൊ ഇത് ആദ്യത്തെ ഭാഗമൊക്കെ നമ്മൾ എടുത്തതാണ്. ഇപ്പൊ അദ്ദേഹത്തിൽ എവിടെ നിന്നാണ് അങ്ങോട്ട് പോയെന്നറിയാം. ഏത് ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോയത്? ബാണദർശനം ഒക്കെ പോയത് ഈ ബ്രഹ്മയൊക്കെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. എന്തായാലും ആദ്യം മുതലുള്ള ഭാഗം ഞാനൊന്ന് ചുരുക്കി പറയാം. കുറേ ദിവസം ചർച്ച ചെയ്തതാണ്, ത്വം ബ്രഹ്മഹി, നീ ബ്രഹ്മം തന്നെയാണോ? തത്വമസി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, നീ ബ്രഹ്മം തന്നെയാണ്. പിന്നെ അടുത്ത് പറയുന്നു ഇന്ദ്രിയാണിന, ഇന്ദ്രിയാണി ന ഭവന്തി. നീ എല്ലാം കൂടെ ചേർത്ത് അവസാനം പറഞ്ഞാലും വന്നു, ഇന്ദ്രിയങ്ങൾ അല്ല. തൊമ്മിനോട് ചേർക്കുകയാണെങ്കിൽ ത്വം ഇന്ദ്രിയാണി ന ഭവസി, അങ്ങനെ നീ ഇന്ദ്രിയങ്ങൾ അല്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾ കർമ്മമാവും, നീ ഇന്ദ്രിയങ്ങൾ അല്ല, അങ്ങനെ. നീ ഇന്ദ്രിയങ്ങളല്ല, മനഹന നീ മനസ്സ് അല്ല, ബുദ്ധിഹീന ബുദ്ധി അല്ല, ചിത്തം ന ചിത്തം അല്ല. ഇതിൻ്റെ വ്യത്യാസമൊക്കെ എന്ന് പറഞ്ഞാണ് ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പം ഇവിടെ അദ്വൈതത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സ് സങ്കല്പ വികല്പ രൂപത്തിലുള്ളത്. സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുസ്തകം, ഇത് പേന, ഇത് കുട എന്നെല്ലാം പറയുന്ന ഈ ചിന്ത, ഈ അറിവാണ് സങ്കല്പം. വികല്പം എന്ന് പറഞ്ഞാൽ സംശയം. സങ്കല്പവും വികല്പവും അല്ല. എന്ന ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പൊതുക്ക് പൊതുവെ ബുദ്ധിക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് ബുദ്ധി, മനോവൃത്തികൾ എല്ലാത്തിനെയും ബുദ്ധി എന്ന് പറയും. പിന്നെ വിശേഷിച്ച് പറയുമ്പം നിശ്ചയം എന്ന് വെച്ചാൽ അതങ്ങനെ പറയാൻ കാരണം സംശയത്തിൽ നിന്നും ഭിന്നമായി വരുന്നു. രണ്ടു തരത്തിൽ വരാമല്ലോ, അത് സംശയത്തിൽ നിന്നും ഭിന്നമായി വരും നിശ്ചയം എന്ന് പറയും. പക്ഷെ അത് സർവത്ര അങ്ങനെ ഒരർത്ഥമല്ല. ബുദ്ധി എന്ന് വെച്ചാൽ പൊതുവെ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ. ചിത്തം, ചിത്തമല്ല. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണോ സ്മൃതി. ചിത്തം ച ഭവസി. ഓരോന്നിനെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ബ്രഹ്മ ചിത്തം ന ഭവതി അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ത്വം ഇതൊന്നും അല്ല, നീ ഇതൊന്നും അല്ല, അങ്ങനെ പറയാം. അതുപോലെ ഇനിയുമുണ്ട്, എന്താണ് ന വപഹു ശരീരമല്ല. അപ്പൊ ഇതാണ് സാധാരണ പറഞ്ഞു വരുന്ന ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്ന ഒന്നാണോ? അത് ശരീരം, ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാത്തിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പൊ വപഹു എന്ന് പറയുമ്പം സ്ഥൂല ശരീരമായി, ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം സൂക്ഷ്മ ശരീരമായി. അപ്പൊ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്ന് വ്യതിരിക്തം, ഇതാണ് ബ്രഹ്മലക്ഷണമായിട്ട് പറയുന്നത്. ശരീരത്രയ വിലക്ഷണം, ബ്രഹ്മത്തിൻ്റെ ഒരു ലക്ഷണം പറയും. ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് ശരീരത്രയ വിലക്ഷണം എന്ന് സാധാരണ പറയും. സ്ഥൂല സൂക്ഷ്മ കാരണം ശരീരങ്ങളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ബേസിക്കായിട്ട് അദ്വൈതത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതൊന്നും ശരിയായ അദ്വൈതത്തിൻ്റെ തത്വമല്ല, ഇതൊരു പ്രക്രിയ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഇതേ തത്വം പറയുമ്പോൾ അത് ശരീരത്രയ വിലക്ഷണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകത്തില്ല, അത് അപൂർണമായി. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഇതൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ മനസ്സിലാക്കും, ഇത് ജഡമായ പഞ്ചഭൗതികമായിരിക്കുന്ന വികാരിയായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ഒന്നാണ് ബ്രഹ്മം. അത് നിത്യശുദ്ധ ബുദ്ധരൂപമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടക്കത്തിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ തുടക്കമായിട്ടേ മനസ്സിലാക്കാവൂ. പ്രാണ അഹങ്കൃതയോ, പ്രാണന്മാരല്ല, അഹങ്കാരമല്ല എന്ന് പറയും. നാ അവിടെയും നാ ചേർന്നു. അപ്പൊ ഇതൊന്നുമല്ല നീ. അന്യത അസത് അന്യ, നീ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഓരോന്ന് പറയണ്ടേ? ബാക്കി പ്രാപഞ്ചികമായി എന്തൊക്കെയുണ്ടോ? അന്യത അന്യതും എന്താണ്? അസത്താണ്, എന്ന് പറയുന്നു. അസത്ത് എന്ന് പറയാൻ എന്താണ്? സത്ത് ബ്രഹ്മം, ബാക്കി സർവതും അസത്ത്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം അസത്താണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും അസത്താണെന്ന് വെച്ചാൽ ബ്രഹ്മം ഒഴികെ ഉള്ളത്. അസത്ത് എന്ന് വെച്ചാൽ നസത്ത്, സത്ത് ബ്രഹ്മം, നസത്ത് അസത്താണ്, ബാക്കി സർവതും. ഇതും ഇങ്ങനെ തുടക്കത്തിൽ അദ്വൈതത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയാണ്. ഇനി അസത്തിനെ തന്നെ വിശദീകരിക്കുകയാണ്. സ്വാത്മനി അവിദ്യാകൽപ്പിതം, അന്യ സർവം, ബാക്കിയുള്ള സർവതും എന്താണോ സ്വാത്മാവിൽ, അത് തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞത്. സ്വാത്മാ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിന്നൽ എന്ന് പറഞ്ഞാൽ, തൊയ് എന്ന് പറഞ്ഞാൽ മതി. സ്വാത്മാ എന്ന് പറയുന്നത് എന്താ? ആത്മാന്ന് വെച്ച സ്വരൂപം, സ്വസ്വരൂപത്തിൽ മനസ്സിലാക്കണം. നിന്റെ സ്വരൂപത്തിൽ എന്ന് വെച്ചാൽ നിന്റെ സത്തായിരിക്കുന്ന സ്വരൂപത്തിൽ, വാസ്തവ സ്വരൂപത്തിൽ എന്നർത്ഥം. ആത്മശബ്ദത്തിന്റെ അർത്ഥം അതാണ്. നിന്റെ സ്വരൂപത്തിൽ അവിദ്യ കൽപ്പിതം, അവിദ്യ കൊണ്ട് കൽപ്പിച്ചതാണ് സർവതും ഈ പറഞ്ഞ എല്ലാം. അപ്പൊ നിന്റെ ആ സ്വരൂപം അതാണ് ബ്രഹ്മം. ഞാൻ ആദ്യം പറഞ്ഞു ത്വം ബ്രഹ്മഹി എന്ന് പറഞ്ഞു. നീ ബ്രഹ്മമാണ്. അപ്പൊ സ്വാത്മാ എന്ന് പറഞ്ഞാൽ എന്തായി? ബ്രഹ്മം തന്നെ, അതാണ് സത്ത്. അതിൽ കൽപ്പിതമാണ്, അവിദ്യ കൊണ്ട് കൽപ്പിതമാണ് സർവവും. ഇത് തന്നെയാണ് ശങ്കരാചാര്യർ നിരന്തരം പറയുന്നത്, തന്റെ ഭാഷ്യത്തിലെല്ലാം പറയുന്ന ഇത് തന്നെയാണ്. എല്ലാം നിന്നെ അവിദ്യ കൊണ്ട് കൽപ്പിതമാണ്. ദർശനമാനയിലും ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പോയത് എന്ന് വെച്ചാൽ ഇത് അദ്വൈതത്തിന്റെ ഒരു ഭാഗമായി മനസ്സിലാവും. അദ്വൈതം എന്ന് പറയുന്നത് പ്രക്രിയ ജടിലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ചിന്താ പദ്ധതികളുണ്ട് അതിനകത്ത്, ഒരു രീതിയല്ല. അദ്വൈതത്തെ മനസ്സിലാക്കാൻ വേണ്ടി പല പല പല ചിന്താരീതികൾ, പല പല പല പല ആചാര്യന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പ്രക്രിയ എന്ന് പറയുന്നത്, പ്രോസസ് എന്ന് പറയുന്നത്. ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് പല വഴികളുണ്ട്. ഇങ്ങനെ എല്ലാം വ്യാഖ്യാനങ്ങളാണ്, വിശദീകരണങ്ങളാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഇതാണ് അദ്വൈതം എന്ന് ഭ്രമിച്ചു കളയരുത്. ഇതും അദ്വൈതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ. അദ്വൈതത്തെക്കുറിച്ച് എവിടെ എന്ത് കേട്ട് കഴിഞ്ഞാലും നമ്മൾ ആദ്യം മനസ്സിലാക്കും ഇതും അദ്വൈതത്തിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ അദ്വൈത ചിന്തയുടെ ഒരു ഭാഗം, അദ്വൈത ചിന്തയുടെ ഒരു പ്രക്രിയ എന്നേ മനസ്സിലാക്കാവും. ആ അദ്വൈത ചിന്തയുടെ ഒരു പ്രക്രിയയും പൂർണ്ണമല്ല, എല്ലാം അപൂർണമാണ്. എന്നുവെച്ചാൽ ഒരു ചിന്തയിലൂടെയും അദ്വൈതത്തെ വ്യക്തമാക്കാൻ പറ്റില്ല ആർക്കും, ആർക്കും കഴിയത്തില്ല. നമ്മൾ ഒരു പ്രക്രിയ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പോരായ്മ വരും, അത് പരിഹരിക്കാൻ വേറൊരു പ്രക്രിയ പറയേണ്ടി വരും, പിന്നെ വേറൊന്ന് പറയേണ്ടി വരും, വേറൊന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. അപ്പോ അസത്താണെല്ലാം. അന്യതപി എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതും ഇനി പറയാനുള്ളതും എല്ലാം അസത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാത്മാവിൽ, ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ്. ഈ ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ പറയുന്നത്? പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തിൽ കൽപ്പിക്കപ്പെട്ടതാണ്, അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടത്. ഇതിനാണ് പറയുന്നത് ജഗത് മിഥ്യ, എന്ന് പറഞ്ഞു. ജഗത്ത് മിഥ്യയാണ്, ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞ അധികരണം. ജഗത്ത് മിഥ്യയെ, ജഗത്ത് സത്യമല്ലേ? ഗുരു, നമ്മുടെ ഗുരു അങ്ങനെ പറയുമോ? ജഗത്ത് മിഥ്യയാണ് ഒരിക്കലും പറയത്തില്ല. എന്തുകൊണ്ട്? ഗുരുവല്ലേ ശിവരി മഠം സ്ഥാപിച്ചത്, എസ് എൻ ഡി പി സ്ഥാപിച്ചില്ലേ, ഹരിപുരം പ്രതിഷ്ഠ നടത്തിയില്ലേ, എന്തെല്ലാം ചെയ്താണ് ജഗത്ത് മിഥ്യയെന്ന് പറയുമോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ? സുഹൃത്താളുടെ സമ്മേളനത്തിനൊക്കെ ആൾക്കാർ ഒന്ന് ഗർജിക്കുന്നതാണ്. ആ ശങ്കരാചാര്യർ പറഞ്ഞു വിവരമില്ലാതെ ജഗത്ത് മിഥ്യയെന്ന്. നമ്മുടെ ഗുരു എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞു? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആൾക്കാർ ധരിക്കുന്നത്, ഈ ആൾക്കാർ കിടന്ന് തള്ളുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇത് അദ്വൈതം ഇതാണ്, അത് പൂർണ്ണമായി എന്നുള്ള ഒരു ധാരണ ഉണ്ടാണ്. അപ്പൊ അതുകൊണ്ടൊന്നും അദ്വൈതം പൂർണ്ണമാകത്തില്ല. അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ അതുകൊണ്ട് പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. അതാ അതിനകത്തുള്ള പല ചിന്താരീതികളിൽ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ. അപ്പൊ അതിനെ പിടിച്ചുകൊണ്ട് ആ സംഭവ സംഗതി വളരെ ഇഷ്യൂ ആക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നീ പ്രഭാഷകന്മാരോട് പറയുന്നു. നിങ്ങൾ ബേജാറാവേണ്ട ഒരു കാര്യമുണ്ട്, വേറെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിചാരിച്ചാലും ഇതൊക്കെ നിങ്ങൾക്ക് മനനം ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, അത്രയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇങ്ങനെ വെറുതെ ബേജാറാവും. അപ്പോ സർവവും വിദ്യാ കല്പിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. പ്രപഞ്ചം ഇനി വിദ്യ എന്താണെന്ന് അന്വേഷിച്ചു പോകണം അല്ലേ? പിന്നെ അത് വിശദീകരിച്ചു പോകണം. അതിൻ്റെ എന്താ അതിൻ്റെ ആശയമൊന്നും മനസ്സിലാക്കണ്ടേ? അത് പോയി പോയി പോയി പോയി പോയി എവിടെയെല്ലാം പോകും? അതിന് വളരെ വിപുലമായ ആശയങ്ങളാണ്. അതുകൊണ്ട് ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ചാടിക്കുക, ഒരു നിഗമനത്തെ എത്തിക്കളയുന്നു. ഇതാണ് അദ്വൈതം എന്നങ്ങ് തീരുമാനിച്ചളയത്, മറിച്ച് ഇതും അദ്വൈതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോ ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഗുരു ഇങ്ങനെ പറഞ്ഞു. ശങ്കരാചാര്യർ പറഞ്ഞതും ഗുരു പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ പറയാത്തതും ഗുരു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ചിലർ ചില വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ വളരെ തമാശമുണ്ട്. എന്താണ് ഇവിടെ തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നു? അവിദ്യാകൽപിതം സ്വാത്മനി. ഇതിപ്പോ ഒരാൾ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, അവിദ്യാകൽപിത സ്വാത്മ അവിദ്യാകൽപിതമാണ്, ആത്മാവില്ല അവിദ്യാകൽപിതം. അപ്പോ ഈ ഗുരു ഇവിടെ പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞിരുന്ന ഒരു ചെറിയ വ്യത്യാസം. ശങ്കരാചാര്യർ പറഞ്ഞെന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് ഗുരു ഇവിടെ പറഞ്ഞത്. ശങ്കരാചാര്യർ എന്താ പറഞ്ഞത്? അവിദ്യ സ്വാത്മനി അവിദ്യാകൽപിതം. ഗുരു എന്താ പറഞ്ഞത്? സ്വാത്മനി അവിദ്യാകൽ. പിന്നെ എന്താ ഈ ചെറിയ വ്യത്യാസം? ആ വ്യത്യാസം പറയുന്നവനെ വിടുന്നൊന്നുമല്ല. ആ വ്യത്യാസം പറയുന്നതിന് ഈ വ്യാഖ്യാതാവിന് അതിനുള്ള സംസ്കൃത ഭാഷാ ജ്ഞാനമില്ല, അദ്വൈത ജ്ഞാനമില്ല. വേറെ പല അറിവും ഉണ്ട്, അത് വെച്ചും കൊണ്ട് പിന്നെ പറയും അത് വേറെയാണ് ഇത് വേറെയാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ. ഈ വ്യാഖ്യാനം വായിക്കുമ്പോൾ ചിലപ്പോൾ തലവരുത്തും. ഈ അവിദ്യാകൽപിതം എന്ന് പറയുന്നത് പോലെയുള്ള ചില വിഷയങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ബാനദർശനത്തിനും മായാദർശനത്തിനും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തു. അപ്പൊ ഗുരു തന്നെ വിശദമാക്കിയിട്ടുണ്ട് എന്താ വിദ്യാകൽപിതം. അപ്പൊ നമ്മുടെ ഉള്ളിൽ കുറച്ച് വേണം, എന്നാലേ മനസ്സിലാവും. സർവം ജഡം ദൃശ്യതയാ. അടുത്തു പറയും, അവിടെ ഇതം ജഗത് സർവം ജഡം ദൃശ്യതയാ എന്നും ചേർക്കാം. അല്ല, സർവം എന്ന് പറഞ്ഞാലും എന്താണ് ജഗത്? സർവം എന്ന് പറഞ്ഞാൽ എല്ലാം വന്നില്ലേ? ഇതം ജഗത്ത് എന്ന് പറയുന്നത് ഇതിനോടും അന്വയിക്കാം, ഇനി വരുന്ന ഭാഗത്തോടും അന്വയിക്കാം. സർവം എന്ന് പറഞ്ഞാൽ തന്നെ ജഗത്ത് എന്നുള്ള അർത്ഥം കിട്ടും, പ്രപഞ്ചം. അവിടെ അന്വയിച്ചതുകൊണ്ടോ അന്വയിക്കാത്തതുകൊണ്ടോ ഒന്നും അർത്ഥത്തിന് വ്യത്യാസം വരില്ല. സർവം ജഡം ദൃശ്യത്തെയ, ഇതൊരു അനുമാനമാണ്, സാധാരണ അദ്വൈതികൾ ഉപയോഗിക്കുന്ന അനുമാനമാണ്. ജഗത് ജഡം ദൃശ്യത്വ, അദ്വൈത സിദ്ധിയിലും മറ്റും പറയുന്നതാണ് അവിടെ മിഥ്യ എന്ന് പറയും ഈ അനുമാനം. ശക്തിരൂപ്യവത്, ഇങ്ങനെയൊക്കെ അനുമാനം നടത്തുന്നതാണ്. ദൃശ്യത്തെ അഹേതുവാണ് തൃതീയാന്തം. സംസ്കൃത കൃതികളെല്ലാം ആൾക്കാർക്ക് വ്യാഖ്യാനിക്കും, സംസ്കൃതം തൊട്ട് പഠിക്കാനും മതി. പിന്നെ എന്താ ചെയ്യുന്നത്? ആരെയും ഇങ്ങനെ കോപ്പി അടിക്കും, എന്നാൽ അത് കോപ്പിയാണെന്നൊക്കെ സമ്മതിച്ചെത്തും. ഇന്ന് സംസ്കൃതം പഠിക്കുന്നു, പഠിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന എന്താ കുഴപ്പം? സർവം എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ എന്താണോ ജഡമാണ്, ദൃശ്യത്വ ജ്ഞേയത്വ എന്നെല്ലാം പറയും. അറിയപ്പെടുന്നത് കൊണ്ട് നിർത്തും, ജഡമാണോ ഇതൊരു യുക്തിയാണ്. അതുകൊണ്ട് അദ്വൈതം പൂർണ്ണമാകത്തന്നെ അറിയപ്പെടുന്നത് വേറല്ല, അറിവായിടം തിരഞ്ഞിടും നേരം എന്നും പറഞ്ഞിട്ടുണ്ട്. അറിയപ്പെടുന്നതൊക്കെ എന്താണോ അറിവ് തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്? അറിയപ്പെടുന്നതുകൊണ്ട് ഇത് ജഡമാണ്. അതാ പറയുന്ന അദ്വൈതം, ഒരു അദ്വൈതത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒരാൾ തന്നെ പറഞ്ഞത്, ഇതെല്ലാം അദ്വൈതത്തിൻ്റെ വിഭിന്ന രീതികളാണ്, പ്രക്രിയകളാണ്. അപ്പം നമ്മുടെ അറിവിന് വിഷയമാകുന്നത് ജഡമാണ്. ഈ പറയുന്നത് മുമ്പ് പറഞ്ഞതായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ഇതിൽ നിന്നൊക്കെ വേറെയാണ്. എന്തുകൊണ്ട്? അറിവിന് വിഷയമാകുന്നത്. നമുക്ക് ഈ ശരീരം, ശരീരത്തിനെ അറിയുന്നു, ശരീരം ജഡമാണ് അല്ലേ? ശരീരം എന്ന് പറയുന്നത് ജഡം എന്ന് പറഞ്ഞാൽ എന്താണോ? അങ്ങനെ ജഡമെന്ന് വെച്ചാൽ സത്തയില്ലാത്തതെന്നല്ല, ചേതന ഭിന്നം, അതാണ് ജഡമെന്ന് പറഞ്ഞു. ചൈതന്യ ഭിന്നം, അതാണ് ജഡം. ചൈതന്യത്തിൽ നിന്ന് ഭിന്നമായതാണെല്ലാം ജഡമായിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ജഡമെന്ന് പറയുമ്പോൾ അത് വികാരിയാണ്, നശിക്കുന്നതാണ്. ശരീരത്തെ ജഡമെന്ന് പറയുന്നു. ഈ ശരീരത്തെ ജഡമെന്ന് പറയുമ്പോൾ ഞാനൊരു പഴയ സംഭവം ഓർക്കും. ഞാനൊരിക്കൽ ഒരു സത്സംഗത്തിന് പോയി, നാട്ടിലായിരിക്കുമ്പോഴാണ്. കുറെ വയസ്സന്മാർ അവിടെ ഇരിക്കും, ഭയങ്കര ആവേശമുള്ള വയസ്സന്മാർ. ഇവരുടെ കൂട്ടത്തിൽ ഞാനും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ പയ്യനായിട്ട്. ബാക്കിയെല്ലാം 60 വയസ്സ് കഴിഞ്ഞവരാണ്. ഒരു 8 പേരേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരാൾ വളരെ ആവേശത്തോടു കൂടി ഇങ്ങനെ അവർ പറയുന്ന വേദാന്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. ഇയാള് ഈ വയസ്സായ ആള് ഇത് ഈ ശരീരം പുള്ളി തൻ്റെ ശരീരത്തെ ആദ്യം കൈവച്ചിട്ട് പറഞ്ഞു ഈ ശരീരം എന്നിട്ട് എൻ്റെ നേഖ വാങ്ങിയിട്ട് എൻ്റെ നോക്കി ഇങ്ങയുടെ ഈ ആക്രാമക സ്വഭാവം കൊണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. ഈ ശരീരം ജഡമാണ് കുഞ്ഞെ എന്ന് പറഞ്ഞു. ഞാൻ ശരി ഉണ്ടായിരുന്നു. അടുത്ത് ഇങ്ങേറി എൻ്റെ ശരീരത്തെ കൈവച്ച് ഈ ശരീരം ജഡമാണ് കുഞ്ഞെന്ന് പറഞ്ഞ് ഒരു ഒറ്റയാട്ടി കൈപ്പരട്ടി എൻ്റെ ശരീരത്തെ അങ്ങനെ ജഡമാക്കിക്കളഞ്ഞു. അങ്ങനെ ശരീരം മൃത ശരീരത്തെ അടിക്കുമ്പോൾ ഒരടി ഞാൻ വാ വിളിച്ച് ചാടി എഴുന്നേറ്റ് കണ്ണു രണ്ടും നിറഞ്ഞു ആവേശം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഈ തുടയിലടിച്ചത് നിങ്ങളുടെ 5 വിരലും പതിഞ്ഞു. ജഡാവിൻ്റെ ജഡമല്ലേ അങ്ങ് അടിച്ചതാണ് അദ്ദേഹം പതുക്കെ ഇങ്ങനെ തട്ടി. എന്നിട്ട് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ ശരീരത്തെ അടുത്ത് ഞാൻ തൊട്ടടുത്തിരിക്കരുത്, ബാക്കി അപ്പുറത്തിരിക്കുന്നൊക്കെ വയസ്സന്മാർ അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. എൻ്റെ കാലിങ്ങനെ ഒരടിയും കടിച്ച് ഞാനങ്ങ് വിറച്ചുപോയി. ജഡം എന്നിട്ട് ഈ ജഡമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയാണ്. എനിക്ക് ബോധ്യപ്പെട്ടു ഇത് ചൈതന്യമാണെന്ന്, കാരണം അത്രയും വേദനിച്ച്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര വേദന, ബാക്കിയുള്ളവരെല്ലാം നിർത്താൻ പറഞ്ഞു മതി സാരമില്ല സാരമില്ല കുഞ്ഞെ പോട്ട് എന്ന് പറഞ്ഞു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ഈ ആൾക്കാരുടെ ആവേശം. ഇവരൊക്കെ പക്ഷെ വലിയ ആത്മാർത്ഥമുള്ള ആൾക്കാരാണ്, ഒന്നും ഗൃഹസ്ഥന്മാരാണ്. പക്ഷെ ഇതിനോട് അവർക്ക് വലിയ ആത്മാർത്ഥമാണ്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ശരിക്കും അങ്ങോട്ട് വേദാന്തിയാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ്. ഞങ്ങൾ വേറെ ചില വയസ്സന്മാരുടെ കൂടെ ഞാൻ കൂടി ആ പ്രായത്തിൽ 20 വയസ്സിന് മുമ്പുള്ള സംഭവം. അപ്പോ ഈ ജഡമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചേതനനിൽ ചൈതന്യ ഭിന്നം. ചേതനൻ എന്ന് പറയുമ്പം ചൈതന്യമുള്ളത്. ഇപ്പൊ ഇത് ജഡമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ടിത് ഇതില് അധ്യാസമുണ്ട്. ചൈതന്യവും ജഡവും കലർന്നിരിക്കണം. ആ ചൈതന്യത്തിൽ നിന്ന് ഭിന്നമായതെന്നുള്ള അർത്ഥത്തിലാണ് ജഡമെന്ന് പറയുന്നത്. ജഡമെന്ന് പറഞ്ഞാൽ അതിന് ഉത്പത്തിയുണ്ട്, നാശമുണ്ട്, വികാരങ്ങളുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ടാണ് അതിനെ ജഡമെന്ന് പറയുന്നത്. പിന്നെ ആ അധ്യാസമില്ലെങ്കിൽ അത് ചേതനാശൂന്യമാണ്, ചേതനാരഹിതമാണ്, മൃത ശരീരം പോലെ. ശരിക്കും ജഡമെന്നുകൊണ്ടാണ് മൃത ശരീരത്തിൽ ജഡമെന്ന് പറയുന്നത്, കാരണം അത് ചേതനാശൂന്യമാണ്. അപ്പോ ഈ സർവപ്രപഞ്ചവും ജഡമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെല്ലാം ബ്രഹ്മ താതാത്മ്യം കൊണ്ടേ ചൈതന്യം വരത്തുള്ളൂ. സ്വതേ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്? ചൈതന്യ ശൂന്യമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ജഡമെന്ന് പറയുന്നത്. അതാണ് മുമ്പ് പറഞ്ഞത്, ശരീരം ചൈതന്യവത്താണം ധരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ ഇവിടെയൊക്കെ ചേതനുണ്ടെന്നാണ് നമ്മുടെ അനുഭവം. പക്ഷെ ഇന്ന് ശരിയല്ല. ഇതിൽ നിന്നെല്ലാം ഒരു കാലത്ത് ചൈതന്യം വിട്ടുപോകും, അല്ലെങ്കിൽ ഇത് ചൈതന്യത്തെ വിടും, അല്ലെങ്കിൽ ഇതും ചൈതന്യവുമായിട്ടുള്ള ബന്ധമില്ലാതെയാകും. ആത്യന്തികമായിട്ട് ഇതൊക്കെ എന്തായിരിക്കും? കേവലം ജഡമായിരിക്കും എന്നുള്ള ഒരു ബാലപാഠമാണ് ഈ പറയുന്നത് അദ്വൈതത്തിൽ. ചിജ്ജട ചിന്തനം എന്നൊക്കെ ഒരു പറയുന്നു. എന്താണ് ജഡം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. അതൊരു പ്രക്രിയ അത്രയേ ഉള്ളൂ. അത് അദ്വൈതം അവസാനിക്കുന്നില്ല. അങ്ങനെ ഭ്രമിച്ചുള്ള നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. ഇതം ജഗത് ത്വത്വപരം അന്യത നജാതം. വീണ്ടും വിശദീകരിക്കുന്നു. ഇതം ജഗത്ത്, ഈ ജഗത്ത് ത്വത്തഹ പരം, ത്വത്തഹ നിന്നിൽ നിന്ന് പരം ഭിന്നമായ, അന്യത മറ്റൊന്നിൽ നിന്ന് ഇന്ന ജാതം ഉണ്ടായതല്ല. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ്, ത്വം ഹി ബ്രഹ്മ. അപ്പൊ ത്വത്തഹ പരം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി, ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ, അന്യത മറ്റൊന്നിൽ നിന്ന് എന്ന ജാതം ഉണ്ടായതല്ല. എന്ത്? ഇതം ജഗത്. ഇതം ജഗത്ത് എന്ന് പൂർവത്തിനോടും പരത്തിനോടും ചേർക്കാം, രണ്ടോടും ചേർക്കാം. ഇതം ജഗത് സർവം അങ്ങനെയും പറയാം. ആശയമെത്തമാണോ എന്നാണ്. ഇതം ജഗത് എന്ന് വെച്ചാൽ നിന്നിൽ നിന്നും അന്യമായ ഒന്നിൽ നിന്നും ഉണ്ടായതല്ല എന്ന് പറയും. പൊതുവെ ജഗത് സൃഷ്ടിയെക്കുറിച്ച് പൊതുവെ പ്രചരിച്ചിരിക്കുന്ന ഒരു ധാരണ എന്താണോ, അത് ഈശ്വരൻ സൃഷ്ടിച്ചാണ് അല്ലേ, ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. ഈശ്വരനോ അന്യനാണോ? ദൈവമേ കാത്തുകൊള്ളുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളല്ലേ ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരനാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്നൊരു ധാരണ വരും. പറയുന്നു നിന്നിൽ നിന്നും അന്യമായ ഒന്നിൽ നിന്നല്ല സൃഷ്ടിച്ചത്, ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചു. പക്ഷെ ആ ഈശ്വരൻ നിന്നിൽ നിന്ന് അന്യം അല്ല, നിന്നിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനല്ല. എന്നുവെച്ചാൽ ഈശ്വരന് ഇനി ഒരേ തത്വം തന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അപ്പോ അല്പജ്ഞനായിരിക്കുന്ന നിന്നിൽ നിന്നും വേറിട്ട് സർവജ്ഞനായ ഒരു ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യും, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്നത് ഈശ്വരൻ്റെയും നിന്റെയും തത്വം ഒന്നെന്നാണ്. അതുകൊണ്ട് എന്താണ്, ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ആ സൃഷ്ടി നിന്നിൽ നിന്നാണ് സംഭവിച്ചത്, അല്ല നീ സൃഷ്ടിച്ചു എന്നെടുത്തു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും. അതിൻ്റെ പ്രാർത്ഥിക്കുന്ന നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്ന് പറയുമ്പോഴും ആ നീ ആര് തന്നെയാണോ, താൻ തന്നെയാണോ, അവിടെ ഒരു ഏകത്വമുണ്ട്, തത്വത്തിലേകത്വം. പ്രവൃത്തിയിലൊന്നും ഏകത്വമില്ല, കാരണം ഈശ്വരൻ്റെ പ്രവൃത്തിയെല്ലാം ഞാൻ ചെയ്യുന്നു, ഈശ്വരൻ്റെ അറിവല്ല എനിക്കുള്ളൂ. ഈശ്വരൻ സർവശക്തനാണ്, എനിക്ക് ആ ശേഷിയില്ല. ഈശ്വരൻ സർവജ്ഞനാണ്, എനിക്ക് അറിവില്ല. പക്ഷേ നിന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നിൽ നിന്നല്ല, ഈശ്വരനിൽ നിന്നല്ല ഈ ജഗത്ത് ഉണ്ടായത് എന്നാ പറയും. ഇനി ഈ ജഗത്ത് ഈശ്വരനല്ല സൃഷ്ടിച്ചത്, ഈ ജഗത്തെല്ലാം പരമാണുക്കളിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെ അവിടുത്തെ യുക്തി. എന്താണ് പരമാണുക്കളിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ നിന്നിൽ നിന്ന് അന്യമല്ല പരമാണുക്കൾ, ഏതിൽ നിന്നുണ്ടായോ അത് നിന്നിൽ നിന്ന് അന്യമല്ല, ഒരേ തത്വം തന്നെ. പ്രപഞ്ചം എന്ന് പറയുന്ന ഊർജത്തിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അദ്വൈതി എന്ന് പറയും, ആ ഊർജം നിന്നിൽ നിന്ന് അന്യമല്ല. എന്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാലും അദ്വൈതി പിടിപെടത്തില്ല. അദ്വൈതി എന്താണ്, അത് എന്നിൽ നിന്നും അന്യമല്ല. അനന്യത്വ യുക്തി ശങ്കരാചാര്യരുടെ വളരെ പ്രബലമായ ഒരു യുക്തിയാണ്. എന്ത്? അനന്യത്വ യുക്തി. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോ ഈശ്വരൻ ആരോ സൃഷ്ടിച്ചോട്ടെ, ആര് സൃഷ്ടിച്ചാലും എന്താണത്, എന്നിൽ നിന്ന് അന്യമായ ഒന്നല്ല സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവ് ഈശ്വരൻ തത്വത്തിലൊന്നാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഭേദം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ വേറെ ഈശ്വരൻ വേറെ, അങ്ങനെയൊക്കെയുള്ള ഭേദം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ഭേദമെല്ലാം കൽപ്പിതമെന്ന് പറയും. അവിദ്യാകൽപ്പിതം. വാസ്തവത്തിൽ അങ്ങനെ ഭേദമൊന്നും ഇല്ല. ഇതും നമ്മൾ കുറേയൊക്കെ വിശദീകരിക്കുക. സ്വതയേവ ന ഭാതി, സ്വയം തന്നെ, സ്വയം സ്വയം തന്നെ, സ്വതയേവ ന ഭാതി, സ്വയം അനുഭവപ്പെടുന്ന അല്ല. എന്ത് എന്ത് ഇതം ജഗത്ത് എന്നുവെച്ചാൽ, സ്വയം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതല്ല. ജഗത്തിങ്ങനെ സ്വയം നിലനിൽക്കുന്നു എന്ന് പറയാമല്ലോ. ജഗത്തെന്താ ഇങ്ങനെ സ്വയം നിലനിൽക്കുന്നു അല്ല. എന്നാ ഭാതി, ഭാനം ചെയ്യുന്നു, അനുഭവപ്പെടുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഭാന ദർശനത്തിലേക്ക് പോകുന്നത്. എന്താണ് ഈ ഭാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അനുഭവം എന്താണ്, ജഗത്തിൻ്റെ ഭാനത്തെ എങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത്, ബ്രഹ്മഭാനം എങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ പറഞ്ഞാണ്. അതെല്ലാം വിട്ടുപോയി, ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയതെന്നുള്ള കാര്യം നടന്നുപോയി. അപ്പൊ ഇതുവരെയാണ് നമ്മൾ എത്തിയത്. എന്നിട്ടാണ് കുറേയൊക്കെ ചുറ്റിക്കറങ്ങി വീണ്ടും തിരിച്ച് ഇവിടെ വന്നത്.